സ്മരണയോടുകൂടി ഭഗവത്ഗീത ശാങ്കര ഭാഷ്യം. ഇവിടെ ഒരു ചോദ്യം ഉണ്ട്. ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത ഒരാൾ നിസ്വാർത്ഥമായി കർമ്മം ചെയ്താൽ അതിനെ കർമ്മയോഗം എന്ന് പറയാൻ സാധിക്കുമോ എന്നാണ്. ഇത് പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഈശ്വര വിശ്വാസവും കർമ്മയോഗവും തമ്മിലുള്ള ബന്ധം. ഈ കർമ്മയോഗ ഇവിടെ ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നു? ഈ കർമ്മയോഗം ത്തിന്റെ ഒരു പ്രധാനമായ ഭാഗം തന്നെ എന്താണ്? ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. അഹന്തയെ ത്യജിച്ച് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുക, അതാണ് കർമ്മയോഗം. അതിന് ഈശ്വരബോധം ഒരാൾക്ക് കൂടിയേ തീരും. അപ്പൊ ഈശ്വരബോധമില്ലാത്ത ഒരാൾക്ക് കർമ്മയോഗിയാകാൻ പറ്റത്തില്ല. ഈശ്വരബോധമില്ലാത്ത ഒരാളാണ് ഈശ്വര വിശ്വാസം എന്നുള്ളതല്ല, ഈശ്വരബോധം. അപ്പൊ ഈശ്വര വിശ്വാസം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പാമരനായ ഒരു വ്യക്തിക്കും ഏറ്റവും പ്രാകൃതമായ സംസ്കാരം ഉള്ള ഒരു വ്യക്തിയുടെ മനസ്സിലും ഈശ്വരബോധം കാണാം, ഏതെങ്കിലും പ്രാകൃതമായ രൂപത്തിൽ. ഒരു ഈശ്വര വിശ്വാസം കാണും. വിശ്വാസമെന്നും ഈശ്വരബോധമെന്നും പറയുന്നതിന് വ്യത്യാസമാണ്. ഒരു കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ശരിയായ ബോധ്യം വരാതെ, അതിനെക്കുറിച്ച് നമ്മളെ ശരിയായിട്ടുള്ള അറിവ് വരാതെ ഒരു കാര്യത്തെ കൊണ്ടതെന്ന് നമ്മൾ കരുതുക, അതാണ് വിശ്വാസം. ഒരു കാര്യം വിശ്വസിക്കുന്നതിന് നമുക്കതിനെക്കുറിച്ച് ബോധ്യം വരണമെന്നില്ല, അതാണ് വിശ്വാസം. ഏത് വിശ്വാസമായിരുന്നു? ഈശ്വര വിശ്വാസം എന്ന് പറയുന്നിടത്തും അങ്ങനെയാണ്. ഈശ്വരനെ അറിയാതെ അല്ലെങ്കിൽ ഉണ്ടെന്ന് നമുക്ക് നിശ്ചയം വരാതെ, ഉണ്ടെന്ന് ബോധ്യം വരാതെ വിശ്വസിക്കുന്നു, അതാണ് സാധാരണ ഈശ്വര വിശ്വാസം. അത് സഹജമായി വരാം, അല്ലെങ്കിൽ മനസ്സിൽ ആ വിഷയത്തെക്കുറിച്ച് നിശ്ചയമില്ല, പക്ഷെ അയാൾ നിർബന്ധിതനായി വിശ്വസിക്കേണ്ടി വരുന്നു, അങ്ങനെയെല്ലാം വരാം. ഇവിടെ അത്ര ഒരു വിശ്വാസം അതല്ല ഇവിടെ നമ്മൾ ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു കേവലം വിശ്വാസത്തിന് യാതൊരു സ്ഥാനമില്ല. ഇവിടെ ഈശ്വരനെ കുറിച്ചുള്ള ബോധമാണ്. നമ്മൾ ഗുരു ഉപദേശത്തിലൂടെയും ശാസ്ത്ര ചർച്ചയിലൂടെയൊക്കെ ഈശ്വര വിശ്വാസം വളർത്തിയെടുക്കുകയല്ല ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ തരത്തിൽ മറിച്ച് ഈശ്വര ബോധമാണ് അവിടെ. അത് ശാസ്ത്രം തന്നെ പറയുന്ന എന്താണ്, ഒരുവന് ഒരു ആധ്യാത്മികമായി ചിന്തിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ ഈശ്വര ബോധം ചിലപ്പോൾ ജന്മനാ തന്നെ കാണാം. മറിച്ചാണെങ്കിലോ എവിടെ നിന്നെങ്കിലും അയാൾ എപ്പോഴാണോ ആദ്യമായിട്ട് കേൾക്കുന്നത് ഈശ്വരനെ കുറിച്ച്, ശാസ്ത്രത്തിൽ നിന്നോ ഗുരുവിൽ നിന്നോ എപ്പോഴാണോ ആദ്യമായാൾ ഈശ്വരനെ കുറിച്ച് അറിയുന്നത്, ഈശ്വരന്റെ സ്വരൂപത്തെക്കുറിച്ച് അറിയുന്നത്, ആ സമയം തന്നെ അയാളിൽ ഈശ്വരബോധം ഉണ്ടായി എന്നാണ്. അതാണ് വാസ്തവം. ഈശ്വരബോധം പിന്നീടുണ്ടാകാൻ വേണ്ടി ശ്രമിക്കുകയല്ലവരാണ്. എപ്പോഴാണോ ഈശ്വരനെ കുറിച്ച് ശാസ്ത്രത്തിൽ നിന്നോ ഗുരുവിൽ നിന്നോ ആദ്യം കേൾക്കുന്നത്, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആ കേൾക്കുന്ന സമയത്ത് തന്നെ അപ്പറയുന്ന ഭാഷ അയാൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈശ്വരബോധം ഉണ്ടായി എന്നാണ്. അപ്പോൾ ചിന്തിക്കും പിന്നെ എന്തിനാണ് ബാക്കിയുള്ള പരിശ്രമങ്ങളെല്ലാം. പക്ഷെ അങ്ങനെ ഈശ്വരബോധം ഉണ്ടായാലും വീണ്ടും മായ വന്ന് മൂടുന്നു ആ ബോധത്തിൽ. അല്ല, ഈശ്വരബോധം ഉണ്ടാകാത്ത ഒരാൾക്ക് ഈ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കാൻ ഒക്കത്തില്ല. ഈശ്വരബോധം ഉണ്ടായതിനു ശേഷമാണ് സ്വീകരിക്കുന്നത്. വീണ്ടും അയാൾ ചെയ്യുന്നതെല്ലാം വീണ്ടും വന്ന് മൂടുന്ന ഈ മറയെ മാറ്റാൻ വേണ്ടി. ഇവിടെ ഇപ്പൊ അർജുനന് സംഭവിക്കുന്നു, അത് ഭഗവാൻ ഉപദേശിക്കുമ്പോൾ അർജുനന് സംശയമൊന്നുമില്ല. അപ്പോൾ അയാൾക്ക് അത് തെളിയുന്നു മനസ്സിൽ, പക്ഷെ വീണ്ടും മറഞ്ഞു പോകുന്നു. കാരണം അവസാന അർജുനൻ പറയുന്നില്ല നഷ്ടോ മോഹ സ്മൃതി ലബ്ധുവാണ്. അർജുനന് ഭഗവാൻ ഉപദേശിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മതത്വത്തെ കുറിച്ച് പറയുമ്പോൾ അത് പിടികിട്ടുന്നുണ്ട്. അർജുനനും ഒടുവിൽ സമ്മതിക്കുന്നുണ്ട്. മറ്റു വിഷയങ്ങളെപ്പോലെ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ നമുക്ക് പിടികിട്ടിക്കഴിഞ്ഞാലും കുറെ സമയം നമ്മുടെ മനസ്സിൽ അത് ഓർത്തു വയ്ക്കാൻ കഴിയും. ഇതങ്ങനെയല്ല, പെട്ടെന്ന് മറഞ്ഞു പോകും. അതാണ് അർജുനനെ സംബന്ധിച്ചിടത്തോളം കർമ്മം തന്റെ കർത്തവ്യത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടു, അത് മറന്നില്ല. അതാണ് വീണ്ടും അത് ചെയ്തത്. അത് കഴിഞ്ഞ് അർജുനൻ യുദ്ധം ചെയ്തതാണ്, ഇതാണ് എന്റെ കർത്തവ്യം എന്ന് മനസ്സിലായി, അത് മറക്കത്തില്ല. പക്ഷെ ഈശ്വരനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറന്നു പോകും. അർജുൻ അനുഗീത ഉപദേശിക്കുന്ന സമയത്ത് അർജുനൻ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായി അല്ലെന്നല്ല പറയുന്നു, ഭഗവാൻ ഉപദേശിക്കുന്നു എനിക്ക് മനസ്സിലായില്ല എന്നല്ല പറയുന്നു, പറഞ്ഞല്ല എനിക്ക് മനസ്സിലായി പക്ഷെ മറന്നുപോയി, എനിക്കത് ഓർക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആത്മതത്വം അതൊന്നുകൂടി പറഞ്ഞു തരണമെന്നാണ് പറയുന്നത്. വിളിക്കുന്ന ദുർബുദ്ധിയാണ്, ദുർമേധസ്സാണ്. അത് നീ കഷ്ടം അത് മറന്നു കളഞ്ഞല്ലോ, അത് മറക്കാൻ പാടുള്ളതായിരുന്നില്ല എന്നുള്ള ഭഗവാൻ ശാസിക്കുന്നുണ്ട് അർജുനൻ. അപ്പൊ ഈശ്വരബോധം എന്ന് പറയുന്നത് പ്രഥമ ശ്രവണത്തിൽ തന്നെ ഉണ്ടാകുന്നു. ഇത് അദ്വൈതത്തിലെ ഒരു മുഖ്യമായൊരു സിദ്ധാന്തമാണ്. പ്രഥമ ശ്രവണത്തിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു ബോധം ഉള്ളതുകൊണ്ടാണ് വീണ്ടും അവൻ അതിന്റെ അന്വേഷണത്തിന് വേണ്ടി മുതിരുന്നത്. അതുകൊണ്ട് ആ ഒരു ഈശ്വര ബോധം കർമ്മയോഗത്തിന്റെ ഒരു മുഖ്യമായ ഭാഗമാണ്. നമ്മളിവിടെ പറഞ്ഞല്ലോ ആത്മാവിനെ തന്റെ സ്വരൂപത്തെ ഭാവന ചെയ്യുക. ആത്മാവ് കർത്തൃത്വം ഭോക്തൃത്വം എല്ലാം ഉള്ളതാണെങ്കിലും താൻ വാസ്തവത്തിൽ അതല്ല എന്ന് ഭാവന ചെയ്യുക, അത് ഈശ്വരബോധമാണ്. ഇനി ദ്വൈത പ്രപഞ്ചത്തിൽ വ്യാവഹാരികമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ അഹന്തയെ തിരിക്കുക, അഹന്ത ത്യജിക്കുന്നതിന് വേണ്ടി കർമ്മങ്ങളെല്ലാം ഞാനല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈശ്വരന്റെ പ്രേരണ കൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്യുന്നു. ഇതാണ് കർമ്മയോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ട് തന്നെ ഈശ്വരബോധമില്ലാത്ത ഒരാളിനെ നമുക്ക് കർമ്മയോഗി എന്ന് പറയാൻ പറ്റത്തില്ല. കർമ്മയോഗം അസംഭവമാണ് അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ച്. അത് മാത്രമല്ല, കർമ്മയോഗം എന്തിനൊരാൾ അനുഷ്ഠിക്കുന്നു? അനുഷ്ഠിക്കുന്നത് ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ്. ചിത്തശുദ്ധി എന്തിനു വേണ്ടി? ഈശ്വരബോധത്തിന് വേണ്ടി. ആ ഈശ്വരബോധത്തിന്റെ അപൂർണതയ്ക്ക് വേണ്ടിയാണ്. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അയാളുടെ ഉള്ളിലൊരു ഉദ്ദേശ്യം അതിനുവേണ്ടി ഉണ്ടായിരിക്കും, ഒരു ലക്ഷ്യം. കർമ്മയോഗിയുടെ ലക്ഷ്യം എന്താണ്? ആത്യന്തികമായി ഈശ്വരബോധമാണ് ലക്ഷ്യം. അയാളിലിരിക്കുന്ന ഈശ്വരബോധത്തിന്റെ പൂർണ്ണത, അനുഭൂതിയുടെ പൂർണ്ണത അതിനുവേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഈശ്വരബോധമില്ലാതെ ഇങ്ങനെ കർമ്മയോഗം ചെയ്യാൻ പറ്റും? ഒരിക്കലും സാധ്യമേ അല്ല. പിന്നെ നമ്മൾ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്ന വേറെന്നായിരിക്കും. ഈ പറയുന്ന തത്വങ്ങളൊന്നും മനസ്സിലാക്കാതെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ആ അത് സാധ്യമാണ്. ഈ പറയുന്ന ഈശ്വരബോധം ഇതൊരു തത്വമാണ്, ഒരു തത്വചിന്ത. ഇത്തരം തത്വചിന്ത കൂടാതെ തന്നെ സത്കർമ്മങ്ങൾ ചെയ്യുന്ന ലോകത്ത് ധാരാളം പേരുണ്ട്. നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർ, സദാചാര നിഷ്ഠയിൽ ജീവിക്കുന്നവർ സത്കർമ്മങ്ങൾ ചെയ്യുന്നു, അതൊക്കെ ആവാം. പക്ഷെ ഒരാൾ സദാചാര നിഷ്ഠനായതുകൊണ്ടോ സത്കർമ്മം ചെയ്തുകൊണ്ടോ നമുക്ക് അയാളെ കർമ്മയോഗി എന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടും രണ്ടാണ്. കേട്ടില്ല? ആ അതാണ്. അതായത് ഈശ്വരബോധം കൂടാതെ ഒരാൾ സത്കർമ്മം ചെയ്തെന്നിരിക്കട്ടെ, അതിന് നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണ് പൂർവ്വമീമാംസ. ഈ പൂർവ്വമീമാംസ വിശ്വസിക്കുന്ന ഒരു സംബന്ധിച്ചുള്ളവർക്ക് ദൈവം ഒരു വിഷയമാണ്. അവർക്ക് വിഹിത കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, അതാണ് സത്കർമ്മം അവരെ സംബന്ധിച്ചിടത്തോളം. അവർ ഈശ്വരനെ, അവർക്ക് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് വേദം. പൂർവ്വമീമാംസയിൽ തന്നെ ആ മീമാംസ വളരെ വികാസം പ്രാപിച്ചതിന് ശേഷം ആധുനികന്മാരായ ചില മീമാംസന്മാർ, അവർ പിന്നീട് അതിന് ഈശ്വരനെയൊക്കെ കൊണ്ടുപോകുന്നു. പക്ഷെ അതിന് ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പ്രാചീനന്മാരായിട്ടുള്ള മീമാംസകർ, ഈശ്വരൻ എന്ന് പറയുന്ന ഒരു കാര്യമേ അവർ ചിന്തിക്കുന്നേയില്ല. അവർക്ക് വേദം മതി. പരമാവധി അവർ ചിന്തിക്കുക എന്നുള്ളത് ദേവതകളെ കുറിച്ചാണ്. ആ ദേവതകൾ, ഇന്ദ്രൻ തുടങ്ങിയ ദേവതകൾ, ആ ദേവതകളെ കുറിച്ച് അവർ പറയുന്ന എന്താണ്? ദേവതകൾ മന്ത്രരൂപമാണെന്നാണ്. ദേവതകളുടെ രൂപം തന്നെ മന്ത്രമാണ്, മന്ത്രാത്മകമാണ് ദേവതകളെന്ന്. ഇതാണ് ഏറ്റവും പ്രാചീനമായുള്ള മീമാംസകരുടെ നിലപാട്. പിന്നീട് അതിൽ കുറേയൊക്കെ പരിഷ്കരിച്ചു വന്നപ്പം ദേവതകൾക്ക് ചിലരുടെ രൂപം സ്വീകരിച്ചു. വജ്രഹസ്ത പുരന്ദര എന്നെല്ലാം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വജ്രഹസ്തനായ ഒരു പുരന്ദരൻ അവർ അംഗീകരിച്ചു. കുറച്ചുകൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചിലർ ഈശ്വരനെ അംഗീകരിക്കാമെന്നായി. പക്ഷെ എന്നാലും മുഖ്യമായ അവരുടെ സിദ്ധാന്തം എന്ന് പറയുന്നിടത്ത് ഈശ്വരന്റെ ആവശ്യമൊന്നുമില്ല. കർമ്മങ്ങൾ ചെയ്യുക, അത് നിഷിദ്ധമായ കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. സത്കർമ്മങ്ങൾ ചെയ്യുക, വേദത്തിൽ വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ ഫലം? കാരണം കർമ്മം ചെയ്യുന്നവൻ എപ്പോഴും ഒരു ലക്ഷ്യം കാണും. നേരത്തെ ഇവിടെ ചർച്ച ചെയ്തല്ലോ, കർമ്മം ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, ഒരു ഇച്ഛ അതോടൊപ്പം ഉണ്ടായിരുന്നു. ആ ഇച്ഛയ്ക്കനുസരിച്ച് ഫലം ഉണ്ടാവും. അതായത് കർമ്മത്തിന്റെ ഫലം പുണ്യം. അപ്പൊ നിസ്വാർത്ഥമായ ഒരാൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അയാൾ പുണ്യവൃദ്ധി ഉണ്ടാവും. ആ പുണ്യവൃദ്ധി, അയാൾ എന്താണോ ആ കർമ്മത്തിൽ സങ്കല്പിച്ചത് അതിനനുസരിച്ചുള്ള ഫലം കൊടുക്കും. അപ്പൊ പുണ്യം വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വർഗത്തു പോകും. ആ ചിത്തശുദ്ധിയല്ല, അല്ലേ? നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നു കർമ്മം ചെയ്യുന്നവന്, അങ്ങനെ കർമ്മം ചെയ്യുന്നവർ, സത്കർമ്മങ്ങൾ ചെയ്യുന്നവർ, വേദത്തെ സംബന്ധിച്ച് സത്കർമ്മങ്ങൾ, സത്കർമ്മം ചെയ്യുന്നവന് പുണ്യവൃദ്ധി ഉണ്ടാവും. അതിങ്ങോട്ട് വന്നിട്ട് ഇവിടെ അദ്വൈതത്തിൽ ചർച്ച ചെയ്ത് നടത്തും പറയും, ഇഷ്ടാപൂർത്ത കർമ്മങ്ങൾ എന്ന് പറയും. ഇഷ്ടപൂർത്ത കർമ്മങ്ങൾ അവന് ഇത്തരം ഈശ്വരബോധമൊന്നുമില്ല. അവൻ സത്കർമ്മങ്ങൾ ചെയ്യുന്നു, സമൂഹത്തിലെ സത്കർമ്മങ്ങൾ. അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവനും ഫലം എന്താണ്? പുണ്യവൃദ്ധി. പുണ്യവൃദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് സ്വർഗഫലം. അതാണ് സത്കർമ്മം ചെയ്യുന്നവനുണ്ടാവുന്നത്, സ്വർഗത്ത് പോവാൻ. പക്ഷെ ഇവിടെ കർമ്മയോഗി അത് ആഗ്രഹിക്കുന്നില്ല, സ്വർഗത്ത് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പുണ്യവൃദ്ധിക്ക് വേണ്ടിയല്ല കർമ്മം ചെയ്യുന്നത്. പുണ്യവൃദ്ധി വേര്, ചിത്തശുദ്ധി വേര്. ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവനും പുണ്യമുണ്ടാകും. പക്ഷെ അത് പറയുന്നത് അവന്റെ രാഗദ്വേഷങ്ങളെ നശിപ്പിക്കുന്ന സത്സംസ്കാരം, അതായിരിക്കും അവിടുത്തെ പുണ്യം. മറ്റുള്ളവന് ചെയ്യുന്നതോ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഇത്തരം ഒരു ബോധമില്ലാതെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവന് പുണ്യമുണ്ടാകും. അത് ജന്മത്തിന് കാരണമാകുന്ന പുണ്യമായിരിക്കും. അതിനേറ്റവും ഉദാഹരണം മീമാംസകർ തന്നെ. അവർ സത്കർമ്മങ്ങളെ ചെയ്യത്തുള്ളൂ, ദുഷ്കർമ്മമൊന്നും ചെയ്യത്തില്ല. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ അവർ ഇഷ്ടാപൂർത്ത കർമ്മങ്ങൾ ചെയ്യും, അതിൽ ലോകനന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്യും. പക്ഷെ അവിടെ ശരിയായിട്ടുള്ള ഈശ്വരബോധം അവർക്കില്ല. അല്ലെങ്കിൽ അവർ ചിത്തശുദ്ധിക്ക് വേണ്ടിയല്ല കർമ്മം ചെയ്യുന്നു, ഫലത്തെ തെയിച്ചുകൊണ്ടല്ല കർമ്മം ചെയ്യുന്നു. അതുകൊണ്ടെന്ന് വരുന്നു, അവന്റെ പുണ്യവൃദ്ധി ഉണ്ടാകും. അതാണ് ഇവിടുത്തെ കർമ്മയോഗത്തിലെ ഏറ്റവും മുഖ്യമായ ഇത്. നമ്മൾ സത്കർമ്മം ചെയ്താൽ മാത്രം പോരെ, സത്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പുണ്യവൃദ്ധി ഉണ്ടാകും. പുണ്യവൃദ്ധി ഉണ്ടായാൽ ജന്മം ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അപ്പൊ കർമ്മയോഗിക്ക് മാത്രമേ ആഗ്രഹമുള്ളൂ ചിത്തശുദ്ധി എന്ന് പറയുന്നു. കർമ്മയോഗിക്ക് ഒരാഗ്രഹമുണ്ട് ചിത്തശുദ്ധി എന്ന് പറയുന്നു. ആ ചിത്തശുദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് അയാൾ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്നതും അഹന്തയെ ത്യജിക്കുന്നതും എന്ന് പറയുന്നു. അതാണ് അതിന്റെ മർമ്മഭാഗം. അത് മാത്രമല്ല, മനസ്സിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒന്നുകിൽ അത് സ്വന്തം അഹന്തയെ ആശ്രയിച്ചു നിന്ന് അതിന് പ്രവർത്തിക്കാൻ പറ്റും. അഹന്തയാണ് എല്ലാ കർമ്മങ്ങളുടെയും അടിസ്ഥാനം. അഹന്തയെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. ഒരു കർമ്മയോഗം അഭ്യസിക്കുന്ന ഒരാളിൽ പോലും എല്ലാ പ്രവൃത്തികൾക്കും കേന്ദ്രമായിരിക്കുന്ന അയാളുടെ അഹന്തയാണ്. അയാൾ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അയാൾ അതിന്റെ സ്ഥാനത്ത് ഈശ്വര ബോധത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഈശ്വരബോധം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരാൾ എത്ര സത്കർമ്മങ്ങൾ ചെയ്താലും മനസ്സിന് രണ്ട് തരത്തിലേ നിൽക്കാൻ പറ്റും. ഒന്നുകിൽ അഹന്തയെ കേന്ദ്രീകരിച്ച് നിൽക്കും, അല്ലെങ്കിൽ അത് ഈശ്വരന് കേന്ദ്രീകരിച്ച് നിൽക്കും. അപ്പൊ അഹന്തയെ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ അവിടെ ഈശ്വരബോധം അതിന് പകരം വയ്ക്കണം. മനസ്സിനൊരു ആലംബമില്ലാതെ പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അഹന്തയെ അവലംബിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ പിന്നെ ഈശ്വരബോധത്തിന് സ്ഥാനമില്ല. ഈശ്വരബോധത്തെ അവലംബിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ അഹന്ത തേച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ രണ്ട് ഏതെങ്കിലും ഒരു ആലംബം ഇല്ലാതെ പ്രവൃത്തി നടക്കത്തില്ല. അതുകൊണ്ടാണ് കർമ്മയോഗത്തിൽ ഈശ്വരബോധത്തിന് പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ അത്തരം ഒരു ഈശ്വരബോധമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അയാളുടെ ബോധം എവിടെ നിൽക്കും? ഈശ്വരനല്ലെങ്കിൽ അഹന്തയിൽ. രണ്ടിലേതെങ്കിലും ഒരു ഭാഗത്തെ മനസ്സിന് നിൽക്കാൻ പറ്റും, മൂന്നാമതൊരു സ്ഥാനമില്ല. അപ്പോൾ ഒരാൾക്ക് അഹന്തയെ അങ്ങനെ ത്യജിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പകരം മറ്റെന്തെങ്കിലും അയാളിൽ വേണം ഈ തരത്തിൽ ത്യജിക്കുന്നതിന്. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുന്നു? അയാൾ ഈശ്വരബോധത്തെ വളർത്തിയെടുക്കുന്നു, അങ്ങനെ അഹന്തയെ ത്യജിക്കുന്നു. അതുകൊണ്ട് സത്കർമ്മങ്ങൾ ഒരാൾക്ക് ചെയ്യുന്നതിന് ഈശ്വരബോധം വേണമെന്നില്ല. ഈ പറയുന്ന തരത്തിലുള്ള ഈശ്വരബോധം, മറ്റെന്തെങ്കിലും ബാഹ്യമായ പ്രേരണകൾ കൊണ്ടും അയാൾക്ക് സത്കർമ്മം ചെയ്യാം. പക്ഷേ അത് ചിത്തശുദ്ധിക്ക് ഉപയോഗിക്കത്തില്ല. സത്കർമ്മങ്ങളുടെ ഫലം പുണ്യമാണ്, പുണ്യവൃദ്ധി ഉണ്ടാകും അതിനനുസരിച്ച്. കാരണം കർമ്മത്തിന് പറഞ്ഞല്ലോ, കർമ്മത്തിന് എപ്പോഴും പ്രേരകമായി നിൽക്കുന്ന ഇച്ഛ, കർമ്മപ്രേരകം എന്താണ്? ഒരാൾ സത്കർമ്മത്തിന് ഒരാളെ എന്താ പ്രേരിപ്പിക്കുന്നു? ഒരു പ്രേരണ വേണമല്ലോ, ഇല്ലാതെ കർമ്മം നടക്കത്തില്ല. അറിവ്, ഇച്ഛ, പ്രവൃത്തി, ഇത് അലിഖിതമായ നിയമമാണ്. കർമ്മം നടക്കണമോ? കർമ്മയോഗി കർമ്മം ചെയ്യുന്നു എന്തിനു വേണ്ടി? അയാൾക്ക് ഒരു ഇച്ഛയുണ്ട്. ഈശ്വര അർപ്പണമായി അയാൾ കർമ്മം ചെയ്യുമ്പോൾ അയാൾക്കൊരു ഇച്ഛയുണ്ട്, അയാൾ ആഗ്രഹിക്കുന്നു, മോക്ഷം ആഗ്രഹിക്കുന്നു, ചിത്തശുദ്ധി ആഗ്രഹിക്കുന്നു. അതെല്ലാം അയാളിൽ അന്തർലീനമാണ്. പുറമേ അത് ഭാവിച്ചില്ലെങ്കിലും അത് അന്തർലീനമാണ്. അത്തൊരു ഒരു തത്വശാസ്ത്രത്തിൽ അയാൾ വിശ്വസിക്കുന്നു. ഇങ്ങനെ നിഷ്കാമമായി കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ചിത്തശുദ്ധി ഉണ്ടാകുമെന്നും ജ്ഞാനം ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ ഈശ്വരബോധം ഉണ്ടാകുമെന്നെല്ലാം ഒരു തത്വശാസ്ത്രത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഒരാൾ കർമ്മയോഗം ചെയ്യുന്നത്. അപ്പോൾ ആ കർമ്മയോഗത്തിന്റെ ഒരു ഭാഗമാണ് ഈശ്വരബോധം. അതല്ലെങ്കിൽ പിന്നെ കർമ്മയോഗം അവിടെ ഇല്ല. ആ സത്കർമ്മങ്ങൾ ചെയ്യാം ഒരാൾ. സത്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഇഹത്തിനും പരത്തിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ടാകും. ഈ ലോകത്തെ അയാൾക്ക് കീർത്തി ഉണ്ടാകും. പരലോകത്തിൽ അയാൾക്ക് സ്വർഗാനുഭവം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ഈശ്വരബോധം, അതും എങ്ങനെ? ശരിയായ ഈശ്വരബോധം. ഈശ്വരബോധം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ശരിയായ ഈശ്വരബോധം ഇവിടെ പറയുന്ന തരത്തിലുള്ള ഈശ്വരബോധം ചെയ്യും. അങ്ങനെയുള്ള ഈശ്വരബോധത്തോടുകൂടി ചെയ്താൽ മാത്രമേ അത് അത് നിർബന്ധമാണോ? അല്ലാതെ ഈശ്വരബോധം തന്നെ ഒരാൾക്ക് ശരിയായ ഈശ്വരബോധം അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന കർമ്മങ്ങൾ സത്കർമ്മങ്ങൾ വീണ്ടും പുണ്യത്തെ ഉണ്ടാക്കും. സാധാരണ പലരും, പല വിശ്വാസികളും കർമ്മം ചെയ്യുന്നതിന് വേണ്ടി സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഗീതയുടെ സന്ദർഭത്തിലല്ല, അല്ലാതെ പല മതവിശ്വാസികളുമൊക്കെ ഇവിടെ സത്കർമ്മങ്ങൾ ചെയ്യുന്നു. ഒരുപാട് ലോകസേവനം മറ്റും ചെയ്യുന്നു. അവർ ലോക സേവനം ചെയ്യുന്നതിനും അവരുടെ മനസ്സിലിരിക്കുന്ന എന്താണ്, അല്ലെങ്കിൽ അവരുടെ മതഗ്രന്ഥങ്ങളിൽ നിന്ന് അവർ പഠിക്കുന്ന എന്താണ്, ഈ സത്കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ദൈവം വിളിച്ച് തന്റെ വലതുഭാഗത്തിരുത്തും. അങ്ങനെയാണ്. ഇവിടെ ഒരു സിംഹാസനത്തിൽ ദൈവം ഇരിപ്പുണ്ട്. ദൈവം വിളിച്ച് അടുത്തിരുത്തും മരണശേഷം. എന്നുവെച്ചാൽ നമ്മളിവിടെ കൽപ്പിക്കുന്ന പല മതവിശ്വാസികളും അങ്ങനെയാ കരുതുന്നു. നമ്മളിവിടെ പറയുന്ന നമ്മുടെ സ്വർഗ സങ്കല്പം അതാണ്. അപ്പൊ അവർക്ക് ഈശ്വരബോധമുണ്ട്. അവരും നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷെ ഈശ്വരബോധം അവിടെ ശരിയല്ല. അതുകൊണ്ട് അവർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ മരണശേഷം നേരെ സ്വർഗത്തും. പുണ്യം വർദ്ധിക്കും. നമ്മുടെ സിദ്ധാന്തം അനുസരിച്ച് പുണ്യം വർദ്ധിക്കും, നേരെ സ്വർഗത്തും. അവർ അവര് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് തന്നെ സംഭവിക്കും. അതിന് അപ്പുറം ഉള്ള കാര്യങ്ങൾ അവർക്ക് അവരുടെ മതഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ആ മതഗ്രന്ഥങ്ങൾ അതിനപ്പുറമുള്ള തത്വങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ആചാര്യന്മാർക്ക് കഴിയുന്നില്ല. അങ്ങനെ വരുന്നു. അത്തരം മതഗ്രന്ഥങ്ങളിൽ ഈ പറയുന്ന ആശയം കാണും. പക്ഷെ അത് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള ശേഷി അവിടുത്തെ ആചാര്യന്മാർക്കില്ല. അവർ പറയും, നിങ്ങൾ സത്കർമ്മങ്ങൾ ചെയ്യുക, ലോകസേവനം ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഈശ്വര സേവനമാണ്. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്ന് പറയും. അങ്ങനെ സ്വർഗത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നവരുണ്ട്. അവർക്കും ഈശ്വരബോധമുണ്ട്. മീമാംസകരെ പോലെ സ്വർഗത്തിന് വേണ്ടി അവർ കർമ്മം ചെയ്യുന്നു, അവർ സ്വർഗത്തിൽ പോകുന്നു. അതുകൊണ്ട് ഈശ്വരബോധം, ഈശ്വര കേവലമായ ഒരു ഈശ്വര വിശ്വാസമല്ല. അതാണ് നമ്മൾ ഈശ്വര വിശ്വാസം വേറെ, ഈശ്വരബോധം വേറെ. ഈ പറയുന്നവർക്കും ഓരോ മതഗ്രന്ഥങ്ങളെ പ്രമാണമായി സ്വീകരിച്ചോ കർമ്മം ചെയ്യുന്നവർക്കും ഈശ്വര വിശ്വാസമുണ്ട്. അവർക്ക് ഈശ്വരബോധമുണ്ട്. പക്ഷെ അത് ശരിയായ ബോധമല്ല. നമ്മുടെ ഗീതയിൽ പറയുന്ന ഈശ്വരബോധം, ആ ശരിയായിട്ടുള്ള ഈശ്വരബോധത്തോടു കൂടി ചെയ്യുന്ന ഒരാൾ മാത്രമേ കർമ്മയോഗി എന്ന് പറയാൻ പറ്റൂ. കർമ്മയോഗത്തിന്റെ ഫലമായ ചിത്തശുദ്ധി അവരിലും ഉണ്ടാവും. അത് പിന്നെ ജന്മത്തിന് കാരണമാകുന്നില്ല. അതാണ് എന്റെ പ്രത്യേകത. പുനർജന്മത്തെ നിഷേധിക്കുന്നുണ്ട് പല മതവിശ്വാസികളും. പക്ഷെ അവരും വീണ്ടും സ്വർഗത്തിൽ ഉള്ള ജന്മം അത് അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ മനുഷ്യരൂപത്തിൽ പല ജന്മമില്ല. പക്ഷെ മനുഷ്യരൂപത്തിൽ ജനിച്ച് മരിച്ചതിന് ശേഷം പിന്നെ സ്വർഗത്തിൽ ജനിക്കുമെന്നാണ് അവസാനം ഒരു ന്യായവിധി. ഈശ്വരനൊരു ന്യായവിധിയുടെ ഒരു സമയമുണ്ട്. പ്രളയകാലത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഈ ജീവന്മാരെയെല്ലാം വിചാരണ ചെയ്ത് ഇതുപോലെയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരെല്ലാം സ്വർഗത്തിലും ബാക്കിയുള്ളവരെല്ലാം നരകത്തിലേക്കും വിടും. അപ്പോൾ അവിടെ ഒരു ജന്മമുണ്ടെന്നാണ് അവർ പറയുന്നത്, മരണശേഷമുള്ള ജന്മം. ഇവിടെ അത്തരത്തിലുള്ള ബോധത്തെക്കുറിച്ചൊന്നും അല്ല പറയുന്നു, അത്തരത്തിലുള്ള ഈശ്വരവിശ്വാസത്തെക്കുറിച്ചുമല്ല. കർമ്മയോഗം അവിടെയൊന്നും ഇല്ല. കാരണം അവരാരും ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നില്ല. അവരെല്ലാം കർമ്മം ചെയ്യുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ്. യോഗി, കർമ്മയോഗി കർമ്മം ചെയ്യുന്നത് ചിത്തശുദ്ധിക്ക് വേണ്ടി. ജന്മത്തിന് അതൊരിക്കലും കാരണമാകുന്നില്ല ഒരു തരത്തിലും. ജ്ഞാനപ്രാപ്തി ഉണ്ടാകുന്നു, അയാൾ മുക്തനായിത്തീരുന്നു. ഈ ജന്മത്തിൽ അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അച്യുത്തശുദ്ധി വരുന്നത് വരെ കർമ്മയോഗം തുടരേണ്ടി വരും. അത് അതിന്റെ പൂർണ്ണതയിൽ അയാൾക്ക് ജ്ഞാനപ്രാപ്തി ഉണ്ടാകും. പിന്നെ മനുഷ്യന്റെ ഈശ്വര വിശ്വാസം ഈശ്വരവിശ്വാസമില്ലായ്മ ഇതെല്ലാം വെറും സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാൾ പലപ്പോഴും നമ്മളൊരു ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുന്ന ഒരാളുടെ അടുത്ത് ഈശ്വര വിശ്വാസത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഈശ്വരനില്ല എന്ന് തറപ്പിച്ച് പറയുന്നവരുണ്ട്. ചർച്ച ചെയ്താൽ അവർ പറയുന്ന എന്താണ്, പറഞ്ഞു വരുമ്പോൾ അവർ പറയുന്ന അവര് ഈശ്വരൻ എന്ന് പറയുന്ന ശബ്ദത്തെ നിഷേധിക്കുന്നുള്ളു, ഈശ്വരൻ എന്ന് പറയുന്ന തത്വത്തെ നിഷേധിക്കുന്നവര് വിരളമാണ്. അതായത് നമ്മൾ ഇവിടെ പറയുന്ന തരത്തിൽ ഈശ്വരനെ കുറിച്ച് നമ്മൾ ഒരു നിരീശ്വരവാദിയോട് ചർച്ച ചെയ്തിരിക്കട്ടെ, ഒരു നിരീശ്വരവാദിക്ക് ഒരിക്കലും തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ പറ്റും. ആ അസ്തിത്വം തന്നെയാണ് ഈശ്വരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അയാൾ അതുവരെ ഈശ്വരനെ സംബന്ധിച്ച് അയാൾ തന്നെ ഉണ്ടാക്കിയിരുന്ന ധാരണകളെ അതിനായിരിക്കും അയാൾ നിഷേധിക്കുന്നു. ഈശ്വരൻ എന്നുള്ള ശബ്ദത്തെ നിഷേധിക്കും. അയാൾ പറയാം അസ്തിത്വമാണെങ്കിൽ ശരി, അതിനെ ഞാൻ അംഗീകരിക്കുന്നു, അതിനാർക്കും നിഷേധിക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് അത് ജ്ഞാനമാണോ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റത്തില്ല. ജ്ഞാനത്തെ ആർക്കും നിഷേധിക്കാൻ പറ്റും. അത് ആനന്ദമാണോ എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ പറ്റും. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്ന ശബ്ദത്തെയാണ്, അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ച് അയാൾ കൽപ്പിച്ചിരിക്കുന്ന കുറെ സങ്കല്പങ്ങൾ അതിനാണ് അയാൾ നിഷേധിക്കുന്നത്, അല്ല ഈശ്വരനല്ല നിഷേധിക്കുന്നത്. ഈശ്വരനെ നിഷേധിക്കുക എന്ന് വെച്ചാൽ തന്നെ നിഷേധിക്കുകയാണ്. ഇവിടെ അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം അതാർക്കും നിഷേധിക്കാൻ പറ്റും. അതുകൊണ്ട് ഈശ്വര നിഷേധം എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെ താൻ സങ്കല്പിച്ചിരിക്കുന്ന കുറെ ധാരണകളെ, താൻ സങ്കല്പിച്ചിരിക്കുന്ന കുറെ ശബ്ദങ്ങളെ അതിനെ നിഷേധിക്കുകയാണ്, അല്ല ഈശ്വര തത്വത്തെ നിഷേധിക്കുകയല്ല. ഈശ്വര തത്വം വ്യക്തമാക്കാത്തതുകൊണ്ടാണ് അയാൾ ഈശ്വരനെ നിഷേധിക്കുന്നത്. ഈശ്വര തത്വത്തെ നമ്മൾ എങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്ന ആ രീതിയിൽ ഒരു ഈശ്വര നിഷേധിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അത് അംഗീകരിക്കും. ഇതാണ് ഈശ്വരനെങ്കിൽ എനിക്ക് അതിൽ അഭിപ്രായമില്ല എന്ന് തന്നെ പറയും. പല ഈശ്വര നിഷേധികളോടും യുക്തിവാദികളോടും ഈ കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം ഒടുവിൽ പറയുമോ ഇതാണോ, ഇതാണ് പറഞ്ഞു വരുന്നെങ്കിൽ ശരി, ഇതിനോട് നമുക്ക് എതിർപ്പൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ ഈശ്വരൻ എന്നവർ ചോദിക്കുന്നു. ഈശ്വരന് ഇത്രയേ ഉള്ളൂ എങ്കിൽ പിന്നെന്താ നമ്മൾ എതിർക്കേണ്ട കാര്യം എന്തോന്ന്, ഈശ്വരന് ഈശ്വരനെ എതിർത്തിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയും. അതുകൊണ്ട് ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മറ്റു വിഷയങ്ങളെ പോലെ അങ്ങനെ വിശ്വസിക്കേണ്ട ഒരു സാധനമല്ല ഈശ്വരൻ. കൽപ്പിച്ചു കൂട്ടി വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെ അനുഭവമാണ്. ആ അനുഭവത്തെ പ്രത്യേകിച്ച് നിഷേധിച്ചിട്ട് ആർക്കും പ്രയോജനം ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഈശ്വരബോധമാണ് ഇവിടെ പറയുന്നത്. ആ ഈശ്വരബോധം കൂടാതെ കർമ്മയോഗം അസാധ്യമാണ്. അങ്ങനെ അല്ലാതെയുള്ള ചെയ്യുന്ന കർമ്മങ്ങളെ നമുക്ക് സൽക്കർമ്മം എന്ന് വിളിക്കാം, സദാചാരം എന്ന് വിളിക്കാം, അതെല്ലാം പറയാം. പക്ഷെ കർമ്മയോഗം, അതും രണ്ടും തമ്മിലുള്ള വ്യത്യാസം, സത്കർമ്മവും കർമ്മയോഗവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതുകൊണ്ട് അതിന് കർമ്മയോഗം, ഈശ്വരബോധം ഇല്ലാതെ കർമ്മയോഗം ഇല്ല. എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നൊരാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, എഴുത്തുന്ന എന്നെല്ലാം ചോദിച്ചു. അപ്പൊ വിവേകാനന്ദ സ്വാമി പറയുന്നുണ്ട് കർമ്മയോഗത്തെ കുറിച്ച്, അമ്മ പറയുന്നുണ്ട് കർമ്മയോഗത്തെ കുറിച്ച്. ഇതൊക്കെയാണോ ഇപ്പോൾ സ്വാമി ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്ന കർമ്മയോഗം, അത് വേറെ എന്തെങ്കിലുമാണ്? ചിലർക്ക് സംശയം. ഇതെല്ലാം ഒന്ന് തന്നെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. ഇതിപ്പം നമുക്ക് പറ്റിയിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ശങ്കര ഭാഷയത്തിലൂടെ ഇത് മനസ്സിലാകും. കർമ്മയോഗത്തിൽ ഭാഷയെന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ നമ്മൾ കർമ്മയോഗത്തെ മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ കർമ്മയോഗത്തിന്റെ പല തലങ്ങളും ചർച്ച ചെയ്യുന്നു. വിവേകാനന്ദ സ്വാമി പറഞ്ഞതും മറ്റ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നതൊക്കെ ഇതേ കർമ്മയോഗം തന്നെ, ആ കർമ്മയോഗം തന്നെയാണ് ഇവിടെയും നമ്മൾ വിശദീകരിക്കുന്നത്. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത പല തലങ്ങളും കൂടി ചർച്ച ചെയ്യുന്നു ഭാഷകാരൻ. ഞാൻ പറയുന്നതല്ല, പ്രത്യേകിച്ച് എന്റേതായ സംഭാവനയൊന്നും ഈ ചർച്ചയിലില്ല. ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു, ഇവിടെ വന്ന് ഈ പരിപാടി ആരംഭിക്കുമ്പോഴേ പറഞ്ഞു, രണ്ടു മൂന്ന് വർഷത്തിന് മുമ്പേ. സ്വന്തം ഫിലോസഫിയൊന്നും ഇനി പറയാനില്ല. ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന എന്താണ്, അപ്പൊ നമുക്കതിന് വൈരുദ്ധ്യം തോന്നുന്നത് എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ധരിച്ചിരിക്കും ശങ്കരാചാര്യർ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് ധരിച്ചിരിക്കും. അവിടെയാണ് മനസ്സിലൊരു വൈരുദ്ധ്യം തോന്നുന്നത്. ശങ്കരാചാര്യർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നല്ല, ഏതെങ്കിലും പുസ്തകങ്ങൾ എഴുതിയോ ആരെങ്കിലും പറഞ്ഞു ചിലപ്പോൾ നമ്മൾ ധരിച്ചിരിക്കും. അത് നമ്മളിപ്പോൾ ശങ്കരാചാര്യരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കുകയാണ്. ശങ്കരാചാര്യർ പറഞ്ഞ ആ പദങ്ങൾ വാക്യങ്ങളിലൂടെ നമ്മൾ കാര്യം മനസ്സിലാക്കുന്നു. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നു, അത്രയേ ഉള്ളൂ. കർമ്മയോഗം എന്ന് പറയുന്നത് അത് തന്നെയാണ്. എല്ലാവരും കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്ന എന്താണ്, ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുക, അഹന്തയെ തേജിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക, അത് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പിന്നെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെ പശ്ചാത്തലം, ലൗകിക കർമ്മങ്ങൾ, വൈദിക കർമ്മങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അത് ഏതെല്ലാം സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ നമ്മളിവിടെ കൂടുതലായിട്ട് ഇവിടെ പറയുകയാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ചില ഭാഗങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നുന്നു, മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുപോലെ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം വരുന്നത്. അപ്പോൾ ചിലർക്കും സ്വാഭാവികമായിട്ട് സംശയം വരാം. അങ്ങനെയാണെങ്കിൽ ലളിതമായ ഉപദേശങ്ങൾ, അമ്മയുടെ ഉപദേശങ്ങൾ വളരെ ലളിതമാണ്. അതുപോലെ പിന്നെ എന്തിനാ ഈ ശങ്കര ഭാഷ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന? അവിടെ ഈ പറഞ്ഞിരിക്കുന്നത് ഇത് പറഞ്ഞിരിക്കുന്നു ഒന്നാണെങ്കിൽ പിന്നെ എന്തിനാ ഈ ശങ്കര ഭാഷ ഇത്രയും പ്രയാസമുള്ള? വിവേകാനന്ദ സ്വാമി പറഞ്ഞിരിക്കുന്നു വളരെ ലളിതമാണ്, മനസ്സിലാക്കുന്നുണ്ട്, അവിടെയൊന്നും ഇങ്ങനെ ഒരു പ്രശ്നം വന്നില്ല. ശ്രവതം സ്മാർത്ഥം ഇതൊന്നും വന്നില്ല. പിന്നെ ലളിതമായ ഉപദേശങ്ങൾ മതിയല്ലോ. അത് മതി, അത് പോരാന്ന് എനിക്ക് അഭിപ്രായമില്ല. ലളിതമായ ഉപദേശങ്ങൾ മതി, പിന്നെ എന്തിനാ ഇത്രയും പലരും മടിക്കുന്നതാണ്? ഈ കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്, രാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടുണ്ട്. എത്ര അനായാസമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, എത്ര അനായാസമായിട്ട് മനസ്സിലാക്കാം. പിന്നെ ഇത്രയും ഭാരിച്ച ഈ ഭാഷയും ഭാഷ ബുദ്ധി വേർത്തു പോകുന്നു. ചിലരെന്നോട് പറഞ്ഞിട്ടുണ്ട് ശരീരം മാത്രമേ ഇതുവരെ വേർത്തിട്ടുള്ളൂ, ഇവിടെ ബുദ്ധിക്കും വേർപ്പ് വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇതെന്ന് ചോദിക്കും. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്നെങ്കിൽ ഞാൻ പറയാം അതിന് സമാധാനം. ഈ ശബരിമല പോയിട്ടുള്ളവർ കണ്ടിരിക്കും, ശബരിമല സ്ത്രീക്ക് പ്രവേശനമില്ല, അതുകൊണ്ട് അത് പോട്ടെ. ഹിമാലയത്തിൽ പോയിട്ടുള്ളവർ കണ്ടുപോയി, ഹിമാലയത്തിൽ ഹിമാലയത്തില് കേദാരം, ബദരി, അമർനാഥ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ, വളരെ കയറ്റം ഉള്ള സ്ഥലങ്ങളിൽ സാധാരണ മനുഷ്യർക്ക് നടന്നു കയറാൻ പറ്റത്തില്ല, ചെറുപ്പക്കാർക്കേ പറ്റും. അവിടെ ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു സാധനമുണ്ട്, അങ്ങനെ അവിടുത്തെ ഭാഷയിൽ ഖച്ചർ എന്ന് പറയും, കോവർ കഴുത. നമ്മുടെ കഴുതയെക്കാളും ശബരിമല കാണുന്ന കഴുതയെക്കാളും കുറച്ചുകൂടെ കൂടിയതാണത്, കോവർ കഴുത എന്ന് പറയും. അതിലാണ് ഈ ആൾക്കാരെ കയറ്റിക്കൊണ്ടു പോകുന്നത്. അപ്പൊ ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഈ അമർനാഥ് യാത്രയിലൊക്കെ പോകുമ്പോൾ ഞാൻ എനിക്ക് കണ്ട് വളരെ പ്രയാസം തോന്നിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഇത് നടുവഴിക്ക് ഇത് അനങ്ങാതെ ഇങ്ങനെ നിൽക്കും, ധ്യാനിക്കുന്ന പോലെ നിൽക്കും, അനങ്ങത്തില്ല, പുറകെ നിൽക്കും. ഇതിന്റെ മുതുകത്ത് രണ്ട് സൈഡിലായിട്ട് രണ്ട് വലിയ ചാക്ക് കെട്ടിയിരിക്കും. എന്നിട്ട് ഈ രണ്ട് ചാക്കിന് രണ്ട് സൈഡിലായിട്ട് രണ്ട് വലിയ കല്ലും കയറ്റി വെച്ചിരിക്കും. എന്നിട്ട് അവനിങ്ങനെ നടു വഴിയിൽ ഇങ്ങനെ അനങ്ങാതെ നിൽക്കും. അപ്പൊ ഞാൻ ആലോചിച്ചത്, എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പൊ ഇതിനെ കൊണ്ടു കിടക്കുന്ന ഒരാളുടെ ജീവിതത്തിനാണെങ്കിലും ഇതിനെങ്ങനെ നിർത്തിയിരിക്കുന്നത്, ഇത്രയും വലിയ ഭാരവും കയറ്റി. അപ്പൊ അവർ പറഞ്ഞു, ഈ ഭാരം എടുത്തു കഴിഞ്ഞാൽ ഇവനുള്ള കാട്ടിലും മേട്ടിലും മലയിലും എല്ലാം ചാടിക്കയറും, എല്ലായിടത്തും ഇവൻ കയറുമേ. അപ്പൊ ഇവനെ ഒന്നുകിൽ ഇവനെ കൊണ്ട് പണിയെടുപ്പിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരം കയറ്റി മുതുകി വയ്ക്കണം. മനസ്സിലായിരിക്കും എന്ത്? അതുകൊണ്ട് അമ്മ ചെയ്തതെന്ന് കരുതിക്കൊണ്ടാ മതി, അല്ലെ ഞാൻ ഉത്തരവാദിയല്ല. ഇത് എനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. അതുകൊണ്ട് ശങ്കരഭാഷ്യം വന്നു. അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറി മേയ്, എന്റെ മേച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ശരി, നമുക്കിനി അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 38-ാമത്തെ ശ്ലോകമാണ്. സുഖദുഃഖേ സമീകൃത്വ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. യുദ്ധേ പുനഃ ക്രിയമാണേ കർണാദിഭി. കണ്ണനും മറ്റു യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? കണ്ണൻ മറ്റുമായി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അർജുനോട് ഭഗവാൻ പറയുകയാണ്, ഹതോവ പ്രാപ്സ്യസി സ്വർഗം പറഞ്ഞാണ് മരിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും? സ്വർഗത്തിലെത്തിച്ചേരും. ഹതഹസൻ സ്വർഗം പ്രാപ്സ്യസി, മരിച്ചു കഴിഞ്ഞാലോ സ്വർഗത്തിലെത്തിച്ചേരും. ജിത്വാവ കർണാദീൻ ശൂരാൻ ഭോക്ഷ്യസേ. അല്ല, അത് കഴിഞ്ഞാണല്ലോ, കഴിഞ്ഞാണ്. അതിന്റെ അടുത്ത ഭാവം പറയുന്നു, ഭോക്ഷ്യസേ മഹിമി. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ്, തത്ര യുദ്ധം സ്വധർമ്മ ഇത്യേവം യുദ്ധ്യമാനസ്യ ഉപദേശം വിശ്രണു. യുദ്ധം സ്വധർമ്മം സ്വകർത്തവ്യമാണ് ഇത്യേവം എന്ന് കരുതി യുദ്ധ്യമാനസ്യ യുദ്ധം ചെയ്യുന്നവന്റെ വേണ്ടിയിട്ടുള്ള ഉപദേശം, അതായത് കർമ്മയോഗിയുടെ ഉപദേശം. യുദ്ധം സ്വധർമ്മമാണ് എന്ന് കരുതുന്നവന്റെ ഉപദേശം ഇമം ശൃണു, ഇതാ പറയാൻ പോവുകയാണ്. കേൾക്കൂ, സുഖദുഃഖേ സുഖദുഃഖേ സമേ തുല്യേ കൃത്വ. സുഖദുഃഖങ്ങളെ സമമാക്കി തുല്യമാക്കി ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? രാഗദ്വേഷു അകൃത്വ ചെയ്തു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. സുഖദുഃഖങ്ങളെ സമമാക്കി പ്രവർത്തിക്കാൻ പറയുന്നു, കർമ്മയോഗിക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. ഇനി അടുത്ത് വ്യക്തമായി കർമ്മയോഗത്തെക്കുറിച്ച് ഉപദേശിക്കും. അതിന്റെ ഒരു ആമുഖം എന്നുള്ള നിലയ്ക്ക് ഇവിടെ പറയുകയാണ്, സുഖദുഃഖങ്ങളെ സമമാക്കുക. ഈ സുഖദുഃഖങ്ങളെ എങ്ങനെയാണ് സമമാക്കുന്നത്? സുഖവും ദുഃഖവും മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങളാണ്. മനസ്സിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ ഒന്നുകിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാവും. അതിന് പിന്നെ സമമാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇത് സമമാണെന്ന് സങ്കല്പിക്കുകയോ? അല്ല, കാരണം ഇത് രണ്ടും വിരുദ്ധമാണ്. സങ്കല്പിച്ചാൽ രണ്ടും സമമാകത്തില്ല. സുഖം സുഖമായിട്ട് തന്നെ അനുഭവപ്പെടും, ദുഃഖം ദുഃഖമായിട്ട് തന്നെ അനുഭവപ്പെടും. അപ്പൊ സമയകൃത്വ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭാഷകാരൻ വ്യക്തമാക്കുന്നു, സമയകൃത്വ തുല്യകൃത്വ എന്ന് പറഞ്ഞാൽ രാഗദ്വേഷു അകൃത്വ, അതാണ് അതിനെ സമമാക്കുക എന്ന് പറഞ്ഞത്. മുമ്പ് നമ്മൾ ഇത് ചർച്ച ചെയ്താണ് നാനിശോചന്തി പണ്ഡിതാഹ എന്നിടത്ത്. രാഗദ്വേഷവും അകൃത്വ, രാഗവും ദ്വേഷവും ഉണ്ടാക്കാതെ, സുഖത്തിനോട് രാഗം തോന്നാതെ. സുഖം ഒരു കർമ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ സഹജമായി സുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സുഖത്തിന്റെ മേളിൽ ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കുക. എന്നുവെച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ അവിടെ സ്വയം സുഖത്തെ സൃഷ്ടിക്കാതിരിക്കുക, വീണ്ടും ബോധപൂർവം സുഖത്തെ കൊണ്ടുവരാതിരിക്കുക. അതുപോലെ തന്നെ ദുഃഖമുണ്ടാകുമ്പോൾ ദുഃഖത്തെക്കുറിച്ച് അതിനോട് ദേഷ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ദുഃഖത്തെക്കുറിച്ച് വീണ്ടും ദുഃഖിക്കുക, അത് ചെയ്യാതെ. അതാണ് ബുദ്ധിയുടെ സമനില എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരാൾക്ക് ദുഃഖം വരുന്നു, അയാളെ സാന്ത്വനിപ്പിക്കുന്നു, സമാധാനം പറയുന്നു, ആ മനസ്സ് ശാന്തമാകുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? ആ ശാന്തമാകുമ്പോൾ അയാൾ ദുഃഖത്തെക്കുറിച്ച് വീണ്ടും ഉണ്ടാക്കിയ ദുഃഖങ്ങൾ അവിടെ അവസാനിക്കുന്നു. അയാൾ ആദ്യമുണ്ടായ ദുഃഖത്തിലേക്ക് അയാൾ തിരിച്ചു പോകുന്നു, ആ ദുഃഖം അവിടെ തീരുന്നു. അയാൾ ഒരാളെ സമാശ്വസിപ്പിക്കുക സംഭവിക്കുന്നത് അതാണ്. ദുഃഖത്തിൽ തുടർന്നുള്ള അതിന്റെ നമ്മളെന്ത് പറയും, അതിന്റെ ചെയിൻ റിയാക്ഷൻ എന്ന് പറയും. തുടർന്ന് തുടർന്ന് വരുന്ന ആ തുടർച്ച അതവിടെ ഇല്ലാതാകുന്നു. സമാശ്വാസത്തിൽ അതാണ് സംഭവിക്കുന്നത്. ആ സമാശ്വാസം നമുക്ക് പുറമേ നിന്ന് വരുന്നു, മറ്റാരെങ്കിലും ആശ്വസിപ്പിക്കുന്നു. ഇതിവിടെ പറയുന്ന എന്താണ്? കർമ്മയോഗി സ്വയം ആശ്വസിപ്പിക്കുന്നു. അയാൾ ആ ദുഃഖത്തെ തുടരുന്നതിന് അനുവദിക്കുന്നില്ല. എങ്ങനെ? അയാളുടെ മാനസിക ബലം കൊണ്ട്. അതെങ്ങനെ ആർജിക്കുന്നു? കർമ്മയോഗത്തിലുള്ള എല്ലാ ഉപായങ്ങളിലൂടെയും, എല്ലാ ഉപായങ്ങളിലൂടെയും ആ മാനസിക ബലം ആർജിച്ചുകൊണ്ട് അയാൾ ദുഃഖത്തെ അവിടെ പടരാൻ അനുവദിക്കുന്നില്ല, അവിടെ നിർത്തുന്നു. സുഖത്തെ സംബന്ധിച്ചും അത് തന്നെയാണ്. സുഖവും ദുഃഖവും എന്ന് പറയുന്നത് എന്താണോ, രണ്ടും മനസ്സിന്റെ വൃത്തികളാണ്, മനസ്സിന്റെ പരിണാമമാണ്, അന്ധകരണ പരിണാമമാണ്. ഇവിടെ അദ്വൈതിയുടെ ഭാഷയിൽ പറഞ്ഞ അത് സുഖാകാര പരിണാമം, ദുഃഖാകാര പരിണാമം എന്ന് പറയും. അന്ധകരണം തന്നെ സുഖരൂപത്തിൽ പരിണമിച്ചു വരുന്നു, ദുഃഖരൂപത്തിൽ പരിണമിച്ചു വരുന്നു. എങ്ങനെ? നിശ്ചലമായ ജലം, ആ ജലത്തിൽ പലതരത്തിലുള്ള തരംഗങ്ങൾ ഉണ്ടാകുന്നു, വളഞ്ഞും പൊളഞ്ഞും എല്ലാം പലതരത്തിൽ ഉയർന്ന തിരമാലകളായി മാറുന്നു, ചിലപ്പോൾ അത് സൂക്ഷ്മ തരംഗങ്ങളായി മാറുന്നു. അതുപോലെ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വെളുത്തിരിക്കും, ചിലപ്പോൾ കറുത്തിരിക്കും, പല നിറത്തിൽ കാണും. അതുപോലെ അന്ധകരണത്തിൽ പല നിറങ്ങളിലും ഭാവങ്ങളിലുമുള്ള പരിണാമങ്ങളാണ് ഈ വികാരങ്ങളെല്ലാം. അതിലൊന്ന് സുഖം, മറ്റൊന്ന് ദുഃഖം. അതിന്റെ സാത്വികമായ പരിണാമം സുഖമായി അനുഭവപ്പെടുന്നു. അതിന്റെ രാജസമായ പരിണാമം അല്ലെങ്കിൽ രാജസ താമസ മിശ്രിതമായി വരുന്ന പരിണാമം ദുഃഖമായിട്ട് അനുഭവപ്പെടുന്നു, ദേഷ്യമായിട്ട് അനുഭവപ്പെടുന്നു. അപ്പൊ ഇത്തരം പരിണാമങ്ങളെ തുടരാൻ അനുവദിക്കുന്നില്ല. എങ്ങനെയാണ് ഇതിന്റെ നിസ്സാരത, ഇതിന്റെ തത്വം മനസ്സിലാക്കിയിട്ട്? അപ്പൊ ഇവിടെ ഏറ്റവും കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായിരിക്കുന്നത് ആ തത്വബോധമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈശ്വരബോധം, അതാണ് മുഖ്യം കർമ്മയോഗം അനുഷ്ഠിക്കുന്നത്. അതില്ലെങ്കിൽ പിന്നെ കർമ്മയോഗമില്ല. അപ്പൊ ആ തത്വബോധം എങ്ങനെ സഹായിക്കുന്നു? ആ തത്വബോധം അവന്റെ മനസ്സിന് ബലം കൊടുക്കും. ഏത് കാര്യത്തിനും സ്ഥിരമായി നിശ്ചയാത്മകമായി പ്രവർത്തിക്കണമെങ്കിൽ അതിനുള്ള മനക്കരുത്ത് അത് വേണം, മനസ്സിന് ആ ദൃഢത വേണം. ഈ മനസ്സിന് ദൃഢത കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശ്വരബോധം വേണമെന്ന് പറയുന്നത്. ആ ഈശ്വരബോധം അവന് ദൃഢത കൊടുക്കുന്നു. എങ്ങനെ? ആ ഈശ്വരബോധം അവന് ഇതിന്റെ നിസ്സാരത, ഇതിന്റെ തുച്ഛത അവനെ ബോധ്യപ്പെടുത്തുന്നു. ഇത് തുച്ഛമാണ് നിസ്സാരമാണെന്ന് മനസ്സുകൊണ്ട് കരുതിയതുകൊണ്ട് ഇത് നിസ്സാരമാകത്തില്ല, തുച്ഛമാകത്തില്ല. കാരണം ഇത് ബാധിച്ചിരിക്കുന്ന വളരെ ശക്തമായിട്ടാണ്. ഒരുവനെ ഇത് പിടികൂടിയിരിക്കുന്നത് ഏത് ഈ രാഗദ്വേഷങ്ങളും സ്വതത്വങ്ങളും എല്ലാം വളരെ ശക്തമായി ഗ്രസിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ വെറുതെ മനസ്സുകൊണ്ട് തുച്ഛമാണെന്ന് ഭാവിച്ചു കഴിഞ്ഞാൽ അത് തുച്ഛമാകത്തില്ല, പൂർവാധികം അത് ശക്തമായിട്ട് തന്നു വരും. അപ്പം അതിന് പകരം എന്ത് വേണം? ഇതിനേക്കാൾ ബലമുള്ള ഏതെങ്കിലും ഒന്നിനു പകരം വയ്ക്കണം. അതാണ് ഈശ്വരബോധം. അപ്പം ആ ഈശ്വരബോധം ഒരുവനിൽ ദൃഢപ്പെടുമ്പോൾ ആ ബോധത്തെ അപേക്ഷിച്ച് ദുർബലമാവും. ഈ കാര്യങ്ങളിൽ അയാൾ വീണ്ടും പതറിപ്പോകാതിരിക്കത്തക്കുള്ള മനസ്സിന്റെ സ്ഥിരത, ആ ഈശ്വരബോധത്തിലെ ഒരു അസ്ഥിരത, അസ്ഥിരത മനസ്സിൽ വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പല അനുഷ്ഠാനങ്ങൾ ചെയ്തിട്ട് ജപവും ധ്യാനവും പ്രാർത്ഥനയും സ്തുതിയും എല്ലാം വളരെ ചെയ്തിട്ടും സാധാരണ ലോകത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ സാധാരണ വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ വ്യാവഹാരികമായ കാര്യങ്ങൾ മനസ്സ് പതറിപ്പോകും. അവിടെ പിടിച്ചു നിൽക്കുന്നതിനുള്ള മനോബലം കിട്ടത്തില്ല. അങ്ങനെ കാണാറുണ്ട് പലർക്കും. എന്തുകൊണ്ട്? ഇത്തരം സാധനങ്ങളോടൊപ്പം അയാൾക്ക് ശരിയായിട്ടുള്ള ഈശ്വരബോധമില്ലാത്തതുകൊണ്ടാണ്. ഈശ്വരബോധം എന്ന് പറയുന്ന ദൃഢമായ വൃത്തി മനസ്സിലില്ലാത്തതുകൊണ്ടാണ്. അതൊരു മനോവൃത്തിയാണ്. പക്ഷെ മറ്റെല്ലാ വിഷയബോധങ്ങളെക്കാളും അത് ദൃഢമാണ്. അതൊരു അടിത്തറയാണ്. ആ അടിത്തറയിൽ മാത്രമേ മനസ്സിന് വേണ്ടത്ര ബലമുണ്ടാകത്തുള്ളൂ. അത്ര ഒരു ബലം വെറും ആധ്യാത്മിക സാധനയ്ക്ക് മാത്രമല്ല, വ്യവഹാര ജീവിതത്തിലും വ്യാവഹാരികമായ പ്രവർത്തനങ്ങളിലും എല്ലാം അത് സഹായിക്കുന്ന ഒന്നാണ്. അതാണ് മനസ്സിന്റെ സമത്വം എന്ന് പറയുന്നത്. അല്ലാതെ മനസ്സിന് വേറെ തരത്തിൽ സമത്വം ഉണ്ടാക്കാൻ പറ്റത്തില്ല. മനസ്സ് പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, വേറെ രീതിയിൽ അതിന് സമത്വം സാധ്യമല്ല, അല്ലെങ്കിൽ അത് നശിക്കണം. അതിന്റെ നാശം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം സമത്വമാണ്. രാഗദ്വേഷങ്ങൾ ഉണ്ടാക്കാതെ എല്ലാ ദ്വന്ദ്വാത്മകമായ അനുഭവങ്ങളും മനുഷ്യനിൽ രാഗദ്വേഷങ്ങൾ ഉണ്ടാക്കുന്നു. എല്ലാ അനുഭവങ്ങളും ദ്വന്ദ്വാത്മകമാണ്. ഏകകോടിയിൽ ഒരു ഭാഗത്ത് മാത്രമായിട്ടൊരു അനുഭവമില്ല. കാരണം അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന് ദ്വൈതം എന്ന് പറയുന്നത്. അത് രണ്ടായിട്ടിരിക്കും, ഒന്നായിട്ടിരിക്കത്തില്ല. അങ്ങനെ ദ്വന്ദ്വാത്മകമായിരിക്കുന്ന എല്ലാ അനുഭവങ്ങളിലും രാഗദ്വേഷങ്ങൾക്ക് ഉള്ള ഒരു പ്രസക്തിയുണ്ട്. എവിടെയും രാഗദ്വേഷങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ സർദാ സർവ്വ അനുഭവങ്ങളിലും ഉള്ളിൽ രാഗദ്വേഷങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ രാഗദ്വേഷങ്ങളെ വർദ്ധിപ്പിക്കാതിരിക്കുക. അപ്പോൾ മനസ്സിൽ സമത വരുന്നു. അത്തരൊരു സമതയാണ് പരിശീലിക്കാൻ പറയുന്നത് അർജുനനോട്. അർജുനനോട് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ അർജുനത് മനസ്സിലായി. അതാണ് അർജുനനെ യുദ്ധസന്നദ്ധനാക്കിയത്. അത് പിന്നീട് നിലനിന്നില്ല എന്നുള്ളത് സത്യം. അത് സർവ ജീവന്മാർക്ക് ഒരു ദൃഷ്ടാന്തമായി അതങ്ങനെ ഭഗവാൻ തന്നെ കാണിച്ചു തരുന്നതാണ്. ഇത് തെറ്റിപ്പോകാം, മാറിപ്പോകാം. അതിനാണ് മറ്റുദാഹരണങ്ങളോട് പറയുന്നത് ലാഭാലാഭോ ജയാ ജയോ. ഇനിയുണ്ട് ഇങ്ങനെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ, മാനാപമാനവും ഇങ്ങനെയൊക്കെ ഒരുപാട് പറയാം. സമൂഹക്കെടുത്തോ ഇവിടെ എല്ലായിടത്തും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ലാഭത്തിൽ രാഗമുണ്ടാകും, അലാഭം നഷ്ടം, അതിൽ ദ്വേഷമുണ്ടാകും, ജയം അതിൽ ലാഭമുണ്ടാകും, അജയം പരാജയം അതിൽ നഷ്ടം ദ്വേഷമുണ്ടാകും. ഇവിടെ എല്ലാം എന്ത് ചെയ്യുന്നു? അതിനെ തുടരാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ മനസ്സിന് സമത വരുന്നു. അത് മനസ്സിന്റെ ദൃഢതയാണ്, ജ്ഞാനത്തിൽ ദൃഢത എന്ന് പറയും. കൃത്വ, അത് മനസ്സ് അഭ്യസിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മനസ്സിന് വളരെ വിവേകപൂർവം സ്വീകരിക്കേണ്ട ഒന്നാണ്. വികാരപരമായി സമീപിക്കേണ്ട ഒരു കാര്യമുണ്ടാകും, മറിച്ച് വിവേകപൂർവം സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഗീതാവതി മഹത്താവിധി ശാസ്ത്രമാണ്, അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, വളരെ ശ്രേഷ്ഠമാണ്, അത് പൂജനീയമാണ്. ഇത്തരം ഗീതയെക്കുറിച്ച് നമുക്കൊരു ഭാവന വരിക, അത് വൈകാരികമാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും. വലിയ ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കി വലിയ ഗീതയുടെ പുസ്തകം വച്ചിട്ട് അത് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് മയിൽപ്പീലി കൊണ്ട് വലിയ വിശറിയൊക്കെ ഉണ്ടാക്കി അത് വീശിക്കൊണ്ടിരിക്കുന്നു ആൾക്കാർ. ഇതാത് മൂന്ന് നേരം ആരാധന നടത്തുന്നു. തമാശ പറയുന്ന എന്താ, വാസ്തവത്തിൽ സംഭവിക്കുന്ന മൂന്ന് നേരവും വിളക്ക് കൊടുക്കുക, ഒരിക്കലും അത് തുറന്നു നോക്കത്തില്ല. അപ്പൊ അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അത്രയെങ്കിലും അവരുടെ മനസ്സിലൊരു സദ്ഭാവന ഉണ്ടാകുന്നുണ്ട്. ഗീതയെ നിഷേധിക്കുന്നതെന്ന് പറയുന്നതാണ് പൂജിക്കുന്നത്, പക്ഷെ അത് തീർച്ചയായും വൈകാരികമായൊരു ഭാവം. ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്ന അതല്ല, ഇവിടെ വിവേകപൂർവകമായ ഗീതയുടെ തത്വത്തെ വിവേകം കൊണ്ട് സ്വീകരിച്ചിട്ട് മനസ്സിന് സമനില അഭ്യസിക്കുക എന്ന് പറയുന്നത് വിവേകത്തിന്റെ കാര്യമാണ്, വികാരത്തിന്റെ ഒരു കാര്യമല്ല. അവിവേകദാർഢ്യം അതുണ്ടാവണം. അങ്ങനെ ഒരു വിവേകസ്ഥിരത ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ അതൊരു സാധകന് ഉപകാരപ്പെടുത്തുള്ളൂ. ആ ഗീത നമ്മൾ കേട്ടതുകൊണ്ട് വായിക്കും, മനസ്സിലാ ദൃഢത വന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ചല്ലെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുമല്ലോ, ഇതൊക്കെ പഠിച്ചിട്ടും എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ ആയിപ്പോയി. സാറിന് അന്യരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അയാൾ ഗീത പഠിച്ചു, മറ്റേ പഠിച്ചു, മത്സരം പഠിച്ചു, പക്ഷെ എന്നിട്ട് ഇയാൾ ഇങ്ങനെ ആയിപ്പോയി എന്തുകൊണ്ട്? എന്തുകൊണ്ട്? കാരണം ഈ പറയുന്ന സമത്വം മനസ്സിന് വന്നില്ല. അയാൾ ആശയങ്ങളെ കുറെ ഉൾക്കൊണ്ടു, പക്ഷേ തന്റെ മനസ്സിൽ ഈ പറയുന്ന സമത്വം അത് വരുത്തിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇതെല്ലാം ചെയ്തതിനു ശേഷം തതോ യുദ്ധായ യുജ്യസ്വ, യുദ്ധത്തിന് വേണ്ടി തയ്യാറാകൂ, ഒരുമ്പടൂ എന്നാണ് ഘടസ്വ അതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഘടസ്വ ഘടചേഷ്ടായ എന്ന് പറയുന്ന ഒരു ധാതുവാണ്, പ്രവൃത്തി എന്നുള്ള അർത്ഥമാണ് ഘടധാതു. അപ്പോൾ ആ യുദ്ധത്തിന് വേണ്ടി നീ ഇപ്പൊ പ്രവൃത്തി ഉപേക്ഷിച്ചിരിക്കുകയാണ് അർജുനൻ. ഇനി നിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? യുദ്ധമാണ്, അതിന് നീ തയ്യാറാകൂ എന്ന് പറയും. അപ്പോൾ യുദ്ധത്തിന് വേണ്ടിയുള്ള പൂർണ്ണമായ ഒരു പ്രവർത്തനക്ഷമത അർജുനൻ ഉണ്ടാക്കിയെടുക്കുകയാണ്, അല്ലെങ്കിൽ സ്വധർമ്മത്തിന് വേണ്ടി എന്ന് പറയും. അതിനുവേണ്ടിയിട്ടുള്ളതാണ് അർജുനൻ വീണ്ടും ശക്തമായി ആ കർമ്മത്തിലേക്ക് സ്വധർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുകയാണ്. നൈവം യുദ്ധം കുറുവൻ പാപം അവാപ്സ്യസി. ഏവം യുദ്ധം കുറുവൻ, ഇങ്ങനെ യുദ്ധം ചെയ്യുന്നവനെ പാപം നവാപ്സ്യസി. പാപം ബാധിക്കത്തില്ല, അവന് പാപം ബാധിക്കത്തില്ല എന്നാണ്. പാപം ബാധിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനന് നേരത്തെ ഇതായിരുന്നു സംശയം, പാപമേവ ആശ്രയേ തസ്മാ, ഈ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പാപമാണ്, അതിനെ നിഷേധിക്കുകയാണ്. പാപം നവാപ്സ്യസി, പാപം തന്നെ ബാധിക്കത്തില്ല എന്ന്. ആ പാപബോധം, അർജുനിരിക്കുന്ന ആ പാപബോധത്തെ നശിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. പാപം വരില്ല എന്ന് പറഞ്ഞാൽ പുണ്യവും വരത്തില്ല എന്നത്. പാപപുണ്യങ്ങൾ രണ്ടും ഉണ്ടാകത്തില്ല. യുദ്ധം ഹിംസാത്മകമായ കർമ്മമാണ്, അതിൽ നിന്നും പാപമെന്ന ഫലമാണ് ഉണ്ടാകേണ്ടത്. വീണ്ടും സംസാരത്തിന് ജന്മത്തിന് കാരണമാകും, നരക ജന്മത്തിന് കാരണമായി തീരും. പക്ഷെ ഇവിടെ പറയുന്നത് ആ സ്വധർമ്മം നമ്മൾ ഹിംസാത്മകമെന്ന് കരുതുന്ന യുദ്ധമായാലും ശരി, പാപത്തെ ഉണ്ടാക്കത്തില്ല. ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം രാജ്യരക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നിടത്ത് പുണ്യം തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ആധ്യാത്മിക സന്ദർഭത്തിലാണെങ്കിൽ കർമ്മം യോഗമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പാപവും ജന്മകാരണമായിരിക്കുന്ന പുണ്യവും ഉണ്ടാകുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടിത് പാപപുണ്യങ്ങൾ ഉണ്ടാക്കുന്നില്ല? നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന എന്താണ്? ഏത് പ്രവൃത്തി? മാനസം, വാചികം, കായികം, ഈ മൂന്ന് തരത്തിലുള്ള ഏത് പ്രവൃത്തി ചെയ്താലും ശരി, അതിൽ നിന്ന് സംസ്കാരം ഉണ്ടാവും. കർമ്മത്തിനനുസരിച്ച് കർമ്മ സംസ്കാരത്തെ ഉണ്ടാക്കുന്നതും തീർച്ചയായിട്ടും പാപം ഉണ്ടാകേണ്ടതാണല്ലോ. സാധാരണ കർമ്മത്തെ സംബന്ധിച്ച് അത് തന്നെയാണ്. പക്ഷെ അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. കർമ്മയോഗത്തിൽ നിന്ന് ഫലകാരണമായ സംസ്കാരം ഉണ്ടാകുന്നില്ല. കർമ്മയോഗം ചെയ്താൽ ഒരു സംസ്കാരം ഉണ്ടാകത്തില്ലേ? ഉണ്ടാകും. അതാണ് ചിത്തശുദ്ധിക്ക് പോയിരിക്കുന്ന സംസ്കാരം. എന്തുകൊണ്ട്? കർമ്മയോഗി പ്രവർത്തിക്കുന്നത് ബോധപൂർവമായിട്ടാണ് കർമ്മത്തിൽ പ്രവർത്തിക്കുന്നത്. കർമ്മത്തെ സംബന്ധിച്ചുള്ള അയാളുടെ സങ്കല്പം എന്താണോ, ഈ കർമ്മം ഞാൻ ഈശ്വരാർപ്പണമായി ചെയ്യുന്നു, അതിൽ നിന്ന് എനിക്ക് ഈശ്വരപ്രസാദം, ഈശ്വര അനുഗ്രഹം ഉണ്ടാകണമെന്നാണ് അയാൾ പ്രാർത്ഥിക്കുന്നത്, അയാളുടെ മനസ്സ്. അത്തരമൊരു പ്രാർത്ഥനയാണ് കർമ്മയോഗിയുടെ മനസ്സിലുള്ളത്. ഈശ്വരപ്രസാദമാണ് അയാൾക്ക് ചിത്തശുദ്ധിയുടെ രൂപത്തിൽ, ജ്ഞാനപ്രാപ്തിയുടെ രൂപത്തിൽ എല്ലാം വരുന്നത്. ഭാഷകാരൻ നേരത്തെ പറഞ്ഞല്ലോ, എന്താണോ ഒരുവന്റെ സങ്കല്പം അതനുസരിച്ചായിരിക്കും ഫലം. യദ്ഭാവേതി തദ്ഭവതി എന്ന് വേറൊരു സന്ദർഭത്തിൽ പറയും. എന്താണോ നമ്മൾ ഭാവിക്കുന്നത്, സങ്കല്പിക്കുന്നത്, അത് തന്നെ ഭവിക്കും. അപ്പൊ കർമ്മം അടുത്തിനി പറയും, കർമ്മസ് കോശലം, യോഗ കർമ്മസ് കോശലം. കർമ്മം സ്വതേ ഫലം കൊടുക്കുന്നതാണ്. അങ്ങനെ ഫലം കൊടുക്കുന്ന കർമ്മത്തെ തന്നെ ഫലമില്ലാത്തതാക്കി തീർക്കുക, അതാണ് യോഗം. അതുകൊണ്ടത് പാപത്തെ കൊടുക്കുന്നില്ല എന്നത്. അതുകൊണ്ട് നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു, ഒരാൾ കർമ്മത്തിൽ പ്രവർത്തിച്ച് പകുതിയായി കഴിഞ്ഞപ്പോൾ അയാളുടെ കാമനകളെല്ലാം നശിച്ചു. പിന്നെ ആ കർമ്മം കൊണ്ടയാൾക്ക് ഏതോ കാരണവശാൽ കാമനകളില്ലാതായി, അല്ലെങ്കിൽ കർമ്മത്തിനോട് അയാൾക്ക് താല്പര്യം പോയി. വീണ്ടും അയാൾ കർമ്മം പൂർത്തിയാക്കി, പക്ഷെ ആ കർമ്മത്തിന്റെ ഫലം അയാൾക്കുണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പൂർവ്വമീമാംസയിൽ കർമ്മത്തെയും ഫലത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്ന പൂർവ്വമീമാംസയിൽ ജൈമിനി, കുമാരഭട്ടൻ തുടങ്ങിയ ആൾക്കാർ ഈ കർമ്മവും ഫലവും ഇതിന് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, ഇതിന്റെ പിന്നിലുള്ള നിയമത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുമ്പോൾ അവർ മുഖ്യമായി പറയുന്ന എന്താണ്? ആർക്കാണോ ഫലത്തിൽ ആഗ്രഹമുള്ളവൻ അവനാണ് കർമ്മത്തിന് അധികാരി, ഫലാഗ്രഹി. അവിടെ ഇച്ഛ, ചെയ്യുന്നവന്റെ ഇച്ഛയ്ക്കാണ് പ്രാധാന്യം. ഇവിടെ കർമ്മയോഗിക്കാണെങ്കിലോ അത്തരൊരു ഇച്ഛയില്ല. ആ ഇച്ഛ ഉണ്ടാകാതിരിക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. കർമ്മയോഗി എന്ന് പറയുന്നത് സാധാരണ ഒരു കർമ്മിയാണ്. നേരത്തെ പറഞ്ഞല്ലോ, കർമ്മയോഗി കാമ്യ നിഷിദ്ധ കർമ്മങ്ങളെ ഉപേക്ഷിച്ചിട്ട് കർമ്മം ചെയ്യുന്നവനാണ്. നിത്യനൈമിത്തിക കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവനാണ്. ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം കാമ്യകർമ്മമോ നിഷിദ്ധ കർമ്മമോ, സ്വർഗകാമനെ കുറിച്ചെല്ലാം ഭഗവാൻ പറയുന്നുണ്ട്. അതുകൂടെ ഭാഷകാലം പ്രയോജനാർത്ഥം പ്രവൃത്തിയിലേക്ക് അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഒരു താല്പര്യം ഉണ്ടാകാൻ വേണ്ടി പറയുന്നത്. ഇത് നിത്യ നൈമിത്തിക കർമ്മങ്ങളിൽ പെട്ടിരിക്കുന്നതാണ്, കാമ്യ നിഷിദ്ധ കർമ്മങ്ങളിൽ പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ ഒരാൾ ചോദിക്കും, പലരും ചോദിക്കും, അങ്ങനെ അസംഗമായ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു കൊള്ളരുതായ്മയും നമുക്ക് ചെയ്യാം. പലരും ചോദിക്കാറുണ്ട്, അസംഗമെന്ന് മനസ്സിൽ ഭാവിച്ചാൽ മതിയുണ്ട്? അത് മറ്റൊരു ചോദ്യമാണ്, സാധാരണ ചോദിക്കാറുണ്ട്. എന്തനാവശ്യം പ്രവർത്തിച്ചിട്ടും ഒരാൾക്ക് പറയാമല്ലോ ഞാൻ അസംഗമായാണ് ചെയ്ത്, എന്നെ ഇത് ബാധിക്കത്തില്ല. അധാർമികമായ പ്രവർത്തികൾ ദുരാചാരങ്ങൾ ചെയ്യാനും കർമ്മയോഗം കൊണ്ട് പറ്റുമോ? സാറിന് ചോദിക്കാറുള്ളതാണ്, സാധ്യമല്ല. എന്തുകൊണ്ട്? കാമ്യം നിഷിദ്ധ കർമ്മങ്ങൾ ഒഴിവാക്കിയിട്ടാണ് പിന്നെ കർമ്മയോഗത്തിന് ശേഷിക്കുന്ന കർമ്മങ്ങൾ. നിഷിദ്ധ കർമ്മങ്ങൾ കർമ്മയോഗം പറ്റത്തില്ല. എന്തുകൊണ്ട്? അതാണ് നേരത്തെ പറഞ്ഞത്, കർമ്മയോഗത്തിന് ഈശ്വരബോധം കൂടിയേ തീരൂ. ഈശ്വരബോധത്തിൽ പിന്നെ നിഷിദ്ധ കർമ്മങ്ങൾക്ക് സ്ഥാനം, അവിടെ ദൈവീഭാവത്തിനേ ഉള്ളൂ. ആസുരീഭാവത്തിന് അവിടെ സ്ഥാനമില്ല. ദൈവീഭാവത്തിൽ ഒരാൾക്കൊരിക്കലും ദുരാചാരങ്ങൾ, നിഷിദ്ധ കർമ്മങ്ങൾ, അധർമ്മങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് കർമ്മയോഗത്തിൽ അധർമ്മത്തിന് ഒരു സ്ഥാനമേ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇപ്പോൾ എന്താണ് സ്വധർമ്മം, ആവർത്തിച്ച് ആവർത്തിച്ച് പറയും സ്വധർമ്മം. അതാണ് കർമ്മയോഗത്തിന്റെ വിഷയം അല്ല. അസംഗനാണെന്ന് ഭാവിച്ചുകൊണ്ട് ദുരാചാരിയാകാനല്ല, അതിനൊരിക്കലും കർമ്മയോഗം അംഗീകരിക്കുന്നില്ല. ഈശ്വരബോധത്തോടുകൂടി ഒരാൾക്ക് അങ്ങനെ ദുരാചാരങ്ങൾ ചെയ്യാൻ പറ്റും? ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ ഈശ്വരബോധത്തോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ ഈ ജീവനെ കർമ്മവും ഫലവുമായിട്ട് ബന്ധിപ്പിക്കുന്ന എന്താണ്? ഒന്ന് സംസ്കാരം, പുണ്യം അല്ലെങ്കിൽ പാപം. ഇവിടെ ഫലേച്ഛയില്ലാത്തതുകൊണ്ട് പുണ്യപാപങ്ങൾ ഇല്ല. പിന്നെ രണ്ടാമത് ബന്ധിപ്പിക്കുന്ന ഒന്നെന്താണ്? അഹന്ത. അഹന്ത എന്ന് പറയുന്നതാണ് ഈ ജീവനെ ആ ഫലങ്ങളോട് ബന്ധിപ്പിക്കുന്നു. കർമ്മയോഗി അഹന്തയെ ത്യജിക്കുന്നു. അഹന്തയെ ത്യജിക്കുന്നതിനുള്ള ഭാവനകളുണ്ട്. ഒന്നുകിൽ അവൻ ഭാവന ചെയ്യുന്ന എന്താണോ, ഞാൻ എന്ന് ഈ കരുതുന്നത് വാസ്തവത്തിൽ പരമാത്മസ്വരൂപമാണ്, അങ്ങനെ അഹന്തയെ ത്യജിക്കുന്നു. അല്ലെങ്കിൽ അവൻ കരുതുന്ന എന്താണോ, ഞാനല്ല പ്രവർത്തിക്കുന്നത്, എന്നിലൂടെ ഈശ്വരൻ പ്രവർത്തിക്കുകയാണ്. ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ, ഈ വചനത്തെ ഓർമ്മിച്ചുകൊണ്ട് ഈശ്വരൻ സർവഭൂതങ്ങളുടെയും ഉള്ളിലിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നു, അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. ഈ പ്രവൃത്തിയിൽ എനിക്ക് കർത്തൃത്വമില്ല. അങ്ങനെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അവൻ ഭാവന ചെയ്യുന്നു. അല്ലെങ്കിൽ ഈശ്വരന്റെ ഇച്ഛയ്ക്ക് വിധേയനായി ഞാൻ പ്രവർത്തിക്കുന്നു, ഈശ്വരഭക്തിയുണ്ട്, ഞാൻ ദാസനാണ്, ഈശ്വരദാസനായി ഞാൻ പ്രവർത്തിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ, ഏതെങ്കിലും ഒരു മാനസിക ഭാവനയിലൂടെ അഹന്തയെ ത്യജിക്കുന്നു. അഹന്തയെ ത്യജിക്കുന്നതുകൊണ്ട് പിന്നെ അവനിൽ ഫലവുമായി ബന്ധിപ്പിക്കാൻ മറ്റൊന്നുമില്ല. അവിടെ അഹന്തയാണ് സാധാരണ ഫലവുമായി ബന്ധിപ്പിക്കുന്നത്. ഫലവുമായി ബന്ധിപ്പിക്കാൻ മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് ഒരിക്കലും അത് ഫലത്തിന് കാരണമായി തീരുന്നില്ല. ഈശ്വരനെ നിഷേധിക്കുന്ന ഒരാൾക്ക്, ഈശ്വരനെ അംഗീകരിക്കാത്ത ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഭാവനകൾ എങ്ങനെ ഉണ്ടാവും? ഇത്തരത്തിലുള്ള ഭാവന ഉണ്ടായില്ലെങ്കിൽ അയാൾ എങ്ങനെ കർമ്മയോഗം അനുഷ്ഠിക്കും? അതുകൊണ്ട് കർമ്മയോഗം ഈശ്വരബോധത്തോടുകൂടി മാത്രമേ സാധ്യമാവൂ. അതുകൊണ്ടാണ് പാപം നവാപ്സ്യസി എന്ന് പറയുന്നത്. പാപത്തെ പ്രാപിക്കുന്നില്ല, പുണ്യത്തെ പ്രാപിക്കുന്നില്ല, അവന് മനഃശുദ്ധി ഉണ്ടാകുന്നു. യേശു ഉപദേശ പ്രാസംഗിക, അതായത് ഇതുവരെ ജ്ഞാനത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പെട്ടെന്ന് അതിൽ നിന്ന് മാറി കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതിൽ നിന്ന് പെട്ടെന്ന് മാറി കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് പറയുന്നത് ഇത് പ്രാസംഗികമായിട്ടിവിടെ പറഞ്ഞാണ്. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല, അർജുനൻ ഒരു താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞാണ്, അതൊന്നും പരമാർത്ഥമല്ല, പരമാർത്ഥമായിട്ടുള്ള ഉപദേശമല്ല. അതായത് ഉപദേശം പലപ്പോഴും ഗുരുക്കന്മാരുടെ ഉപദേശം രണ്ടു തരത്തിൽ വരും. ചിലപ്പോൾ അവർ പരമാർത്ഥം പറയും, എന്താണോ ഗ്രഹിക്കേണ്ടത് അത് നേരിട്ടങ്ങ് പറയും. ചില സമയത്ത് ശിഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ശിഷ്യന്റെ മനസ്സിനനുസരിച്ച് ഉപദേശിക്കും. അത് പരമാർത്ഥമായിരിക്കണമെന്നില്ല. ശിഷ്യന്റെ ഒരു പ്രത്യേക അവസ്ഥ, അതിൽ നിന്ന് അയാൾക്ക് മോചനം നേടാൻ കഴിയുന്നില്ല. എന്നാൽ ആ ശിഷ്യന്റെ അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് പറയും, ശരി എന്നാൽ അങ്ങനെയാകാമെന്ന് പറയും. അത് പരമാർത്ഥത്തിലുള്ള ഉപദേശമാണ്. അത്തരത്തിലുള്ള ഒരു ഉപദേശമാണ് ഇവിടെ നടത്തിയത്. കർമ്മം ചെയ്യുക, സ്വർഗത്തിന് വേണ്ടി കർമ്മം ചെയ്യുക, അതൊന്നും പരമാർത്ഥമല്ല. അത് കർമ്മയോഗമല്ല. അതോ പ്രാപ്സിച്ച് സ്വർഗം ജിത്തു അവാപോക്ഷിച്ചേ മഹി. അത് സാധാരണ സംസാരികളുടെ അവസ്ഥയാണ്. പക്ഷെ അതിന് തന്നെ ഭഗവാനോട് പറയേണ്ടി വരുന്നു. കാരണം അർജുനന്റെ അവസ്ഥ അതാണ്. അർജുനനെ ഏതെങ്കിലും തരത്തിൽ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കണം. ചിലപ്പോൾ അതിനു വേണ്ടി ചില പ്രലോഭനങ്ങൾ അതുമാകാം. അങ്ങനെ ഒരു പ്രലോഭനത്തിന്റെ രീതിയിൽ പറയുന്നതിനിടയ്ക്ക് ഇവിടെ വീണ്ടും തത്വത്തിലേക്ക് കടന്നു. ഇത് രണ്ടും മാറി മാറി പറയും. അതെന്ന് പറയുന്നത് പ്രാസംഗികമാണ്. ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ് എന്നർത്ഥം. അത്തരത്തിലൊരു ഉപദേശമാണ് ഇവിടെ പറഞ്ഞത്. മുഖ്യമായിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. പക്ഷെ തൊട്ടു മുമ്പ് പറഞ്ഞത് അങ്ങനെയുള്ള കാര്യമില്ല. ഒന്ന് പ്രരോചനാർത്ഥം, താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരാളോട് അരുതാത്ത ഒരു കാര്യം ചെയ്യരുതെന്ന് പറയുന്നു. ഒരു ഗുരുവിന്റെ അടുത്ത് ഒരാൾ ചെന്നു. അയാൾക്ക് മദ്യപാനത്തിൽ നിന്ന് മോചനം നേടുന്നു. മദ്യപിക്കുന്ന ശീലമാണ്. മദ്യപിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യമല്ല. അല്ലെങ്കിൽ ഒരാൾക്ക് മാംസഭക്ഷണം, അത് പിന്തിരിയാൻ കഴിയുന്നില്ല. ഗുരുവിന്റെ അടുത്ത് നിന്ന് എനിക്ക് നിന്ന് മോചനം നേടണം എന്നാൽ ആഗ്രഹിക്കുന്നു, പക്ഷെ കഴിയുന്നില്ല. സ്വഭാവമായിട്ടും അയാൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്തായിരിക്കും? സാധാരണഗതിയിൽ ആ ഒരു കാര്യം ചെയ്തോ, വെളുത്ത വാവിന്റെ എന്ന് ഒരു കുപ്പി മദ്യം വാങ്ങി ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിച്ച് മുറിക്കകത്തിരുന്ന് ആരും കാണാതെ നീ കഴിച്ചോ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ എങ്കിലും അവനത് ഒഴിവാക്കുമല്ലോ. എന്റെ അർത്ഥം അങ്ങനെ അവരുടെ ഗുരു പറഞ്ഞിട്ടുള്ളതുകൊണ്ട് മദ്യം നിഷേധിച്ചിട്ടുള്ള കാര്യമല്ല, ഇങ്ങനെ ഒരു ശിഷ്യനോട് ഉപദേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ല. വേദത്തിൽ പറയുന്ന മാംസഭക്ഷണത്തെ കുറിച്ച് മാംസം കഴിച്ചേ തീരുവാന്. അങ്ങനെ കഴിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഒരു ശകലം മാംസം പൂജിച്ചിട്ട് കഴിച്ചോ എന്ന് പറയുന്നുണ്ട്. യാഗത്തിൽ ചില ഭാഗങ്ങളിൽ മാംസഭക്ഷണം അനുവദിച്ചിരിക്കുന്നു. പക്ഷേ അന്യത്ര അദ്വരെ യാഗം ഒഴികെയുള്ള സ്ഥലങ്ങളിൽ വേറെ ഒരു സ്ഥലത്ത് നീ മാംസം ഭക്ഷിക്കരുത്. ഇത്തരം വിധികളെ കുറിച്ച് മീമാംസ ചർച്ചയുണ്ട്. ഈ നിയമവിധിയാണോ, അതേ പരിസംഖ്യാ വിധിയാണോ, അപൂർവ വിധിയാണോ, ഇങ്ങനെ പലതരത്തിലുള്ള വിധികളെ കുറിച്ച് ചർച്ച വരുമ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും. അപ്പൊ അവിടെ നിർണയിക്കുന്ന എന്താണ്? ഇത് വാസ്തവത്തിൽ മാംസഭക്ഷണത്തിൽ പ്രേരണയല്ല അതൊരിക്കലും, മറിച്ച് മറ്റുള്ള സമയങ്ങളിൽ എങ്കിലും അവനെ മാംസഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക, മദ്യപാനത്തിൽ നിന്ന് ഒഴിവാക്കുക, എന്നിട്ട് അതിനെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാത്രം അതിനെ, എന്നിട്ട് ക്രമേണ അതിൽ നിന്നും അവനെ പിന്നെ അവന് സ്വയം തന്നെ തോന്നും ഇങ്ങനെ ഒരു മാസത്തിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോ എനിക്ക് വേണ്ടി വന്നാൽ ഇത് ഒഴിവാക്കാമല്ലോ, അവനത് ഒഴിവാകും. അത്തരത്തിലുള്ള ഒരു ഉപദേശമാണ് ഇവിടെ പറഞ്ഞത്. മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗം കിട്ടും, ജീവിച്ച രാജ്യം കിട്ടും, ഇത് കർമ്മയോഗമല്ല, അങ്ങനെയെങ്കിലും നീ യുദ്ധം ചെയ്യുക. ആദ്യം കർമ്മത്തിന് തയ്യാറാകണം, അത് കഴിഞ്ഞിട്ട് പിന്നെ കർമ്മയോഗം. കർമ്മത്തിന് തയ്യാറാകാത്ത ഒരുവനെ ഇങ്ങനെ കർമ്മയോഗത്തിൽ കൊണ്ടുവരും? അപ്പൊ കർമ്മത്തിൽ തയ്യാറാകാൻ വേണ്ടി അവനെ കർമ്മത്തെ പ്രരോചനം ഒന്നിച്ച് കൊതിപ്പിക്കുകയാണ്, അതിലൊരു ആഗ്രഹത്തെ ഉണ്ടാക്കുകയാണ്. കർമ്മത്തിലേക്ക് വരട്ടെ, വന്നതിന് ശേഷം പിന്നെ കർമ്മയോഗത്തിലേക്ക് നീക്കാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ സാന്ദർഭികമായി പറഞ്ഞതാണ്. ഇനി ആ ശ്ലോകത്തിലേക്ക് നോക്കുക. സുഖദുഃഖേ, സുഖദുഃഖങ്ങളെ സമയകൃത്വ സമമാക്കിയിട്ട് രാഗദ്വേഷങ്ങൾ അവനുണ്ടാക്കാതെ ലാഭാലാഭോ ലാഭനഷ്ടങ്ങളെ സമയകൃത്വ സമമാക്കിയിട്ട്, ജയാജയോ ജയപരാജയങ്ങളെ സമമാക്കിയിട്ട്, തഥ എന്നിട്ട് യുദ്ധായ യുജ്യസ്വ, നീ യുദ്ധത്തിന് ഒരുമ്പെടൂ. ഏവം ഇങ്ങനെയായാൽ പാപം ന അവാപ്സ്യസി, നിന്നെ പ്രാപിക്കില്ല, നിന്നെ പാപം ബാധിക്കില്ല എന്നാണ്. സുഖ ദുഃഖേ സമീകൃത്വ ലാഭാലാഭോ ജയാജയോ തദോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. യേഷാ തേഭിഹി ദാ സംഖ്യേ ബുദ്ധിരയോഗേത്യുമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർഥ കർമ്മബന്ധം ബ്രഹാസ്യസി. അടുത്ത ദിവസം ചർച്ച. പൂർണ്ണസ്യ പൂർണ്ണമാദായ വൈശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.